എന്റെ യഥാർത്ഥം എന്താണെന്ന് അറിയാൻ ശ്രമിച്ചത്. ഈ സത്തെന്നും അസത്തെന്നുമുള്ള രണ്ട് അറിവ്, പ്രപഞ്ചം സത്താണെന്നും ബ്രഹ്മം അസത്താണെന്നും, ഇതിനെ അന്വേഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അസത്തില്ല എന്നറിയും, സത്തിന് ഉള്ളതായിട്ടുള്ള ശരിയായ അറിവതാണ്. അന്വേഷിച്ചില്ലെങ്കിൽ അറിയുന്നത് എങ്ങനെ? സത്ത് ഇല്ലാന്ന് അസത്തുണ്ടെന്ന് വ്യത്യാസമാണ്. അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയുന്നത് എങ്ങനെ? സത്തുണ്ടെന്ന് അസത്തില്ലാന്ന്, ഇതാണ് വ്യത്യാസം പറയുന്നത്. സത്തുള്ളതാണ് എന്നുവെച്ചാൽ സത്തൊരിക്കലും ഇല്ലാതാകത്തില്ല, അസത്തൊരിക്കലും ഉണ്ടാകത്തില്ല. സത്തെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ബോധം, പരമാവധി ബോധം എന്ന് പറഞ്ഞാൽ ബോധം. അറിവാം മരുവിൻ പ്രവാടത്തെ അറിവ്, അതാണ് സത്ത്. സാറിന് നമ്മൾ ബ്രഹ്മം എന്ന് പറയും, ഇവിടെ ബ്രഹ്മം എന്നല്ല പറയുന്നത്, അറിവ്. അപ്പൊ അദ്വൈതി പറയുന്നത് നമുക്ക് ഇപ്പോ പുസ്തകത്തെ കാണുമ്പോൾ ഉണ്ടെന്നൊരു അനുഭവമുണ്ട്. പുസ്തകമുണ്ട്, മേശയുണ്ട്, വസ്ത്രമുണ്ട്. അത് എന്തിനെ അറിയുമ്പോഴും അവിടെ ഉണ്ടെന്നുള്ള ഒരു അനുഭവമുണ്ട്. ഭൂമിയുണ്ട്, ആകാശമുണ്ട്, സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. എന്തിനറിഞ്ഞാലും അവിടെ എല്ലാം നമ്മൾ ഉണ്ട് ഉണ്ട് എന്നാണ് അറിയുന്നത്. അപ്പൊ ഈ ഉണ്ട് എന്ന് പറയുന്നത് കേവലം നമ്മുടെ ബുദ്ധി ഒതുങ്ങുന്ന ഒരു അറിവല്ല, ബുദ്ധിയുടെ ഒരു പ്രവർത്തനമല്ല ഉണ്ടെന്ന് പറയും. പിന്നെ എന്താണത്? ആ ഉണ്ട് എന്ന് പറയുന്നത് സർവത്ര വ്യാപിച്ചിരിക്കുന്ന തത്വം, സർവത്ര വ്യാപിച്ചിരിക്കുന്ന, അതാണ് ഭൂമിയുണ്ട്, ആകാശമുണ്ട്, നക്ഷത്രമുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പൊ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഒരു തത്വത്തെയാണ് നമ്മൾ ഉണ്ട് എന്നറിയുന്നത്. അതെല്ലാത്തിനും ഉണ്ട്, ആ തൂൺമ എന്ന് പറയും, അസ്തിത്വം എന്ന് പറയും. അത് സർവത്തിലുണ്ട്, ഏത് പ്രപഞ്ചത്തിൽ എവിടെ പോയാലും നമ്മൾ എന്തിനറിഞ്ഞാലും അവിടെയൊക്കെ ആ വസ്തുക്കളിലെല്ലാം എന്തുണ്ട്? ഉണ്ട്. അങ്ങനെ സർവത്ര ഉണ്ട് എന്ന് പറയുമ്പോൾ സർവം വ്യാപകമായി ഉണ്ട്. സർവവ്യാപകമായിരിക്കുന്ന എന്തോ ഒന്നിനെയാണ് നമ്മൾ ഉണ്ടെന്നറിയും. ഇതാണ് ദൈവം. എന്തോ ഇവിടെ ഉണ്ട്, നമ്മുടെ ഈ അനുഭവത്തിൽ സർവവ്യാപകമായ ഒന്നുണ്ട്, എല്ലാത്തിലും ഇരിക്കുന്നു. എന്തുകൊണ്ട്? ഈ ഉണ്ടെന്നുള്ള അനുഭവം എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ആ ഉണ്മ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടായിരുന്നാലേ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്ത. നമ്മുടെ ബുദ്ധിയിൽ മാത്രം ഇരുന്നാൽ പോരാ, ബുദ്ധിയിൽ മാത്രം ഇരുന്നാൽ പോരാ എന്നെന്തുകൊണ്ട് പറയുന്നു? കാരണം അതറിയുന്ന നമ്മൾ വസ്തുവിലാണ്. പുസ്തകമുണ്ട്, പുസ്തകത്തിൽ അറിയുന്നുണ്ടെന്ന്, സർവത്തിനും അറിയുന്നുണ്ട്, അത് സർവവ്യാപകമാണ്. വസ്തുവിനെ അറിയുമ്പം വസ്തുവിനോട് ചേർന്ന് അറിയുന്നുണ്ട്, എന്താണ് അത്? സർവവസ്തുക്കളിലും. അപ്പൊ സർവവസ്തുക്കളിലും വ്യാപകമായിരുന്നു അറിയുന്നു എന്ന് പറയുമ്പോൾ സർവവസ്തുക്കളിലും വ്യാപകമായിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു എന്ന് പറയുമ്പോൾ വ്യാപകം എന്ന് പറഞ്ഞാലും അവിടെ തെറ്റിദ്ധാരണ പാടുണ്ട്. പാലിൽ വെള്ളം ചേർത്താൽ പാലിൽ വെള്ളം വ്യാപിച്ചിരിക്കുന്ന അതുപോലെയല്ല. ഇവിടെ വ്യാപകമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മ വ്യാപകമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യാപകമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിരന്തരം കേൾക്കുന്നവരല്ല. സർവ വസ്തുക്കളെ നമ്മൾ അറിയുമ്പോൾ ഉണ്ടെന്ന്, ഉണ്ട് എന്നറിയുന്ന എന്തോ ഒന്നുണ്ടല്ലോ ഉണ്ട്, അത് സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? എന്താ എന്റെ അർത്ഥം? എല്ലാത്തിനും ആധാരമായി എല്ലാത്തിനും ഇപ്പൊ ഈ പുസ്തകത്തിന്റെ ആധാരം അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമുക്ക് മേശയിൽ പറയാം. മേശയിലാണ് പുസ്തകം ഇരിക്കുന്നത്. മേശയുടെ ആധാരം ഇവിടെ ഭൂമിയാണെന്ന് പറയും. അങ്ങനെ അങ്ങനെ പറഞ്ഞു പോവാം. ഒന്നിൻ്റെ ആധാരം വേറെന്നു പറയും. എന്നാ മേശയുടെയും പുസ്തകത്തിൻ്റെയും ഭൂമിയുടെയും ഒക്കെ ആധാരമായിരിക്കുന്ന ഒന്നാണ് ഞാൻ അസ്തിത്വം എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതെല്ലാം നിലനിൽക്കുന്ന അസ്തിത്വത്തിലാണ്. ഇതാണ് അദ്വൈതം. നമ്മൾ ഈ അനുഭവിക്കുന്ന അസ്തിത്വം ഉണ്ടല്ലോ, അതിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആധാരം അതാണ്. അപ്പോ ഈ വസ്തുവിനെ അറിയുമ്പോൾ ഞാൻ അസ്തിത്വത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിനാധാരമായിരിക്കുന്ന ആ അസ്തിത്വം ഇതിനെ അറിയുമ്പോൾ ഇതിലൂടെ പ്രകടമാകുകയാണ്. ഇതിലൂടെ നമ്മളതിനെ അറിയുന്നു എന്ന് വെച്ചാൽ ഇതിലൂടെ അത് പ്രകടമാകും. അതേപോലെ എന്ന് വെച്ചാൽ ഇപ്പോ മണ്ണുകൊണ്ടൊരു പാത്രമുണ്ട്. മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാകില്ല. ഞാൻ പാത്രത്തെ നമ്മൾ അറിയുമ്പോൾ അതിലൂടെ മണ്ണ് പ്രകടമാകുകയാണ്. എന്തുകൊണ്ട്? ആ പാത്രത്തിന് ആധാരമായിരിക്കുന്ന എന്താണ്? മണ്ണ്. അപ്പൊ മണ്ണ് പാത്രത്തിൽ വരുമ്പോൾ മണ്ണ് നമ്മൾ അറിയും. അപ്പൊ പാത്രത്തിന് ആധാരമായിരിക്കുന്നതാണ് മണ്ണ്. അതുകൊണ്ടാണ് പാത്രത്തെ അറിയുമ്പോൾ മണ്ണിനെ അറിയും. അതുപോലെ ഈ വസ്തുവിന് ആധാരമായിരിക്കുന്നതാണ് അസ്തിത്വം. അതുകൊണ്ടാണ് ഈ വസ്തുവിനെ നമ്മൾ അറിയുമ്പോൾ എന്ത് ചെയ്യുന്നത്? അസ്തിത്വത്തെ അറിയും. സർവ വസ്തുക്കൾക്കും ആധാരമായി അസ്തിത്വം ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ അസ്തിത്വത്തെ അറിയാതെ ഒരു വസ്തുവിനെ അറിയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വസ്തുവിനെ അസ്തിത്വം കൂടാതെ അറിയിക്കാതെ പറ്റും. ഉണ്ട് എന്നറിയാതെ നമുക്കൊരു വസ്തുവിനെ അറിയാൻ പറ്റില്ല. നമ്മുടെ മുമ്പിലൊരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ ഉണ്ട് എന്ന് ചേർക്കാതെ അതിനെ അറിയാൻ പറ്റില്ല, പറ്റൂ. അറിയാൻ പറ്റില്ല. അപ്പൊ നിർബന്ധമായിട്ടും എന്ത് വരുന്നു? ഏതൊരു വസ്തുവിനെ അറിഞ്ഞാലും ഉണ്ട് എന്നറിഞ്ഞേ മതിയാവൂ. ഏത് വസ്തുവിനെ അറിഞ്ഞാലും ശരി, ചിന്തിച്ചു പോകും. ഉണ്ട് എന്നറിയാൻ നമുക്കത് വസ്തുവിനെ അറിയാൻ പറ്റും. എന്തുകൊണ്ട്? ഉണ്ട് എന്ന് നമ്മൾ ഏതിനെയാണോ അറിഞ്ഞത് അതിലാണ് ആ വസ്തു ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ ഉണ്ട് എന്തിനായിരുന്നു? സർവത്തിനും ആധാരമായിരിക്കുന്ന ഒരു തത്വം. തത്വം എന്ന് വെച്ചാൽ മാറ്റമില്ലാത്തതുകൊണ്ടാണ് തത്വം എന്ന് പറയുന്നത്. അതാണ് എന്താണ് നമ്മൾ ഉണ്ട് എന്ന് പറയുന്നത്. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആത്മാവ് എന്ന് പറയുന്നു അത്, അറിവെന്ന് പറയുന്നു അത്, സത്ത് എന്ന് പറയുന്നു അത്, പല പേരുകളുണ്ട് പറയുന്നത്. സത്തിനെയാണ് അങ്ങനെ ഉണ്ട് എന്നുള്ളത് അദ്വൈതി അംഗീകരിക്കുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന്. ഏതിനറിഞ്ഞാലും ഉണ്ടെന്നേ അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് എല്ലായിടത്തും ഏതൊരു വസ്തുവിനുമാണ്. അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കാണിച്ചു തരണം, ഞാൻ വസ്തുവിനെ അറിയുന്നുണ്ട് ഉണ്ടെന്നറിയുന്നുണ്ട്, അങ്ങനെ ഒരു വസ്തുവിനെ കാണിച്ചു തരണം, അറിയുന്നു കാണിക്കാൻ പറ്റും. കേട്ടു? സർവവ്യാപകമായ ഒരു തത്വം, നമ്മൾ ഓരോ വസ്തുവിനെ അറിയുമ്പോഴും അത് സ്വയം പ്രകടമാകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കൂടെ അറിയുന്നത്. പുസ്തകം എന്നറിയുമ്പോൾ ഇവിടെ എന്ത് വരുന്നു, അതിൻ്റെ ഉണ്മയും പ്രകടമാകുകയാണ്. അപ്പോൾ നമ്മളതിനെ അറിയും. അതുകൊണ്ടാണ് ഉണ്ട് എന്നറിയുന്നത് അത് സത്താണെന്ന് പറഞ്ഞതാണ്. ഉണ്ട് എന്ന് സത്ത് പ്രതീതമാകുന്നു എന്ന് പറയുന്നതാണ് ഇവിടെ പറഞ്ഞതാണ്. അങ്ങനെയാണ് അറിയുന്നത്. ഉണ്ട് എന്ന് സത്ത് പ്രതീതമാകുന്നു. ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. സത്തെന്ന് പറയുന്നത് എന്നെന്ന് പറയുന്നു, ഉണ്ട് എന്ന് സത്ത് പ്രതീതമാകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ട് എന്നുള്ള നമ്മുടെ അനുഭവത്തെ കുറിച്ച് പറയുന്നു. സത്തെന്ന് പറയുന്നത് എന്തിനെ പറയുന്നു? നമ്മൾ ഏതിനാണോ അറിയുന്നത് അതിന്, അതാണ് സത്ത്. എപ്പോ അറിയുന്നത്? എപ്പോ അറിയുന്നു? ഒരു വസ്തുവിനെ അറിയുമ്പോൾ അറിയുന്നു. ഏത് വസ്തുവിനെ അറിയുമ്പോഴും നമ്മൾ എന്തിനറിയും? എന്തിനറിയും? സത്ത്. എങ്ങനെ അറിയും? ഏതൊരു വസ്തുവിനെ അറിയുമ്പോഴും നമ്മൾ എന്തിനറിയും? സത്തിനറിയും. എങ്ങനെ അറിയും? ഉണ്ടെന്ന്. ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം. അപ്പൊ ഏതൊരു വസ്തുവിനെ അറിയുമ്പോഴും നമ്മൾ സത്യത്തെ അറിയും. ഇതാണ് അപ്പോ സ്വാഭാവികം നമുക്ക് തോന്നും ആ ഉണ്ടെന്നറിയുന്ന ആ വസ്തുവിനെ തന്നെ എന്നത്. ഞാൻ ഈ വസ്തുവിനെ തന്നെ ഉണ്ടെന്നറിഞ്ഞത്, ഈ വസ്തുവിനെയാണ് ഉണ്ടെന്നറിഞ്ഞത്. എന്തുകൊണ്ടല്ല? എന്നെ സത്തിനെയാണ്, ഈ വസ്തുവിനെ അല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നറിയുന്നത് സത്താണ്, വസ്തുവിനെ. എന്തുകൊണ്ട് വസ്തുവിനെ? വസ്തു എന്ന് പറയുന്നത് ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്നു. വസ്തു എപ്പോഴും ഉണ്ടോ? ഈ വസ്തുവിനെ അറിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞു, ശരിയാണ്. പക്ഷേ വസ്തു നശിച്ചു. വസ്തു നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെന്നറിയാൻ പറ്റുമോ? ഈ വസ്തുവിനുണ്ടെന്നറിയാൻ പറ്റും? അപ്പോ ഉണ്ട് എന്ന് പറയുന്ന വസ്തുവിനെ അല്ല, കാരണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, സത്യത്തെയാണ്. എന്തുകൊണ്ട് സത്യത്തെയാണ് അറിയുന്നതെന്ന് പറയുന്നത്? എന്തുകൊണ്ട് വസ്തുവായുകൂടാ? ഒന്ന്, വസ്തു ഉണ്ടായി നശിച്ചു പോകുന്നു. രണ്ട്, ഈ വസ്തു നശിച്ചു പോയി കഴിഞ്ഞാൽ ശരി, വീണ്ടും മറ്റൊരു വസ്തുവിനെ അറിയുന്നിടത്ത് അവിടെ എന്തുവരും? ഉണ്ട്. അതും നശിച്ചാൽ വേറെടുത്ത് വരുന്നുണ്ട്, ഉണ്ട്. അപ്പൊ ഉണ്ട് എന്ന് പറയുന്നതിന് ഒരിടത്തും മാറ്റം ഇല്ല, ഒരിടത്തും മാറ്റമില്ലെങ്കിൽ ഞാൻ എന്ത് പറയും? എന്ത് പറയും? സത്യം. മാറിപ്പോകുന്നതിന് എന്ത് പറയും? അസത്യം. ഇതാണ് ഈ പറഞ്ഞത്. അപ്പോ ഉണ്ട് എന്ന് പ്രതീതമാകുന്നത് എന്ന് അനുഭവപ്പെടുന്നതാണ് സത്യം. എന്നുവെച്ചാൽ സത്യം നമുക്ക് ഉണ്ടെന്ന് അനുഭവപ്പെടുന്നു. അപ്പൊ ഈ എല്ലാ വസ്തുക്കളും ഒരു സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, എല്ലാ വസ്തുക്കളും. അപ്പൊ ആ വസ്തുക്കളൊക്കെ അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തിനെ അറിയുന്നു? സത്യത്തെ അറിയുന്നു. സത്യത്തെ അറിയുന്നു. അടുത്ത് ഇനി പറയുന്നത് ഇത് തന്നെയാണ് തുടർന്ന് പറയുന്നത്. അപ്പോ ഒരു സത്യം, എല്ലാ വസ്തുക്കളിലും ഒരു സത്യം ഉണ്ട് എന്നുള്ളതിന് നമ്മുടെ അനുഭവം തന്നെ പരിശോധിച്ചാൽ മതി. നമ്മുടെ അനുഭവം തന്നെ അതിന് തെളിവാണെന്നാണ് അദ്വൈതി പറയുന്നത്. കാരണം വസ്തുക്കളെല്ലാം മാറിപ്പോകുന്നു, ഉണ്ട് എന്നുള്ള നമ്മുടെ അനുഭവം മാറുന്നില്ല, വസ്തുവിന്റെ അനുഭവം മാറിപ്പോകും. ഈ പുസ്തകം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുസ്തകം എന്നുള്ള അനുഭവം എനിക്കില്ല, പക്ഷെ ഉണ്ട് എന്നുള്ള അനുഭവം എവിടെ കാണും? മറ്റടുത്ത് കാണും. ലോകത്തുള്ള സർവ വസ്തുവും നശിച്ചു പോയാൽ പിന്നെ എനിക്ക് പുസ്തക അനുഭവമില്ല, പക്ഷെ ഉണ്ട് എന്നുള്ള അനുഭവം വീണ്ടും നിൽക്കും. എവിടെ? വേറെ വസ്തു. അതുകൊണ്ട് ഓരോ വസ്തുവിനെ നമ്മൾ അറിയുമ്പോഴും അദ്വൈതം പറയുന്ന എന്താണ്? നമ്മൾ സത്യത്തെ അറിയുകയാണ്. ആ സത്യം എന്ന് പറയുന്ന വസ്തുവല്ല. എന്തുകൊണ്ട് വസ്തുവല്ല? വസ്തു നശിച്ചു ഉണ്ടാകുന്നതാണ്. അങ്ങനെ സത്യമാവും. മാറ്റമില്ലാത്ത ഒന്നിനെ സത്യം എന്ന് വിളിക്കാൻ പറ്റും. മാറുന്നത് സത്യമാണ്. അപ്പൊ മാറ്റമില്ലാത്ത ഒന്ന് നമ്മൾ ഓരോ വസ്തുവിനെ അറിയുമ്പോഴും അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അതിന് മാറ്റമില്ലെന്ന് പറഞ്ഞു? ഉണ്ടെന്നുള്ള അനുഭവമുണ്ട്, അതിന് മാറ്റമില്ലെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? നശിക്കുന്നു. നശിച്ച മാറ്റമില്ല. എന്തുകൊണ്ട് നശിക്കുന്നില്ല? വേറെ വസ്തുവിനുണ്ട്, വേറെ വസ്തുവിനുണ്ട്. ഒരിക്കലും നമുക്ക് ഉണ്ട് എന്നുള്ള ഈ ഇതിനെ തടഞ്ഞിട്ട് ഇങ്ങനെ ഒരു അനുഭവമില്ലാതെ ഒരു വസ്തുവിനെ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉദ്വൈതി പറയുന്നത് എന്താണ്? ഉണ്ട് എന്ന് സത്യം പ്രതീതമാകുന്നു, അനുഭവപ്പെടുന്നു. ഈ സത്യം സർവത്ര സർവവ്യാപകമായി അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അടുത്തും നേരത്തെ പറഞ്ഞ സർവവ്യാപകമായി അനുഭവപ്പെടുന്നു എന്ന് വെച്ചാൽ എന്താണോ എല്ലാത്തിനും ആധാരമായി അനുഭവപ്പെടുന്നു. ഈ ആധാരമായി അനുഭവപ്പെടുക എന്ന് വെച്ചാൽ പുസ്തകത്തെ നമുക്ക് അറിയണമെങ്കിൽ ഈ ഉണ്ട് എന്നുള്ളതിനോട് ചേർന്നേ അറിയാൻ പറ്റും. അല്ലെങ്കിൽ പുസ്തകം ഉണ്ട് എന്നുള്ള അനുഭവം ഇല്ലെങ്കിൽ അങ്ങനെ അവർക്ക് സങ്കല്പിക്കാൻ പറ്റും. പുസ്തകം എന്നൊരു അനുഭവം ഉണ്ടായാൽ അവിടെ എന്ത് വരും? ഉണ്ട് എന്ന് വന്ന് വന്നിരിക്കും. അപ്പോ ഉണ്മയെ ആശ്രയിച്ചാണ് പുസ്തകം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പുസ്തകത്തെ അറിയുമ്പോൾ ഉണ്മയെ കൂടാതെ അറിയാൻ പറ്റാത്ത, ഉണ്മയെ അറിഞ്ഞേ അതിനെ അറിയാൻ പറ്റും. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ ആധാരമായിരിക്കുന്ന എന്താണോ, അതിൻ്റെ ആശ്രയമായിരിക്കുന്ന എന്താണോ, ഉണ്മയാണ്. അതിനെ നമ്മൾ അറിയുന്നുണ്ട്, വെറുതെ പറയുന്നതല്ല, ഇതൊരു യുക്തി പറയുന്നതല്ല, നമ്മുടെ അനുഭവത്തെ മുൻനിർത്തി പറയുകയാണ്. ഉണ്മയെ ആശ്രയിക്കാത്ത ഒരു പുസ്തകം അതിനാരാണ് കാണിച്ചു തരാൻ പറ്റും? പറ്റും. പുസ്തകത്തെ ആശ്രയിക്കാത്ത ഒരു ഉണ്മ കാണിച്ചു തരാൻ പറ്റും? പറ്റും. പുസ്തകത്തെ ആശ്രയിക്കാത്ത ഒരു ഉണ്മ കാണിച്ചു തരാൻ പറ്റും? എവിടെ? വേറൊരു സ്ഥലമുണ്ട്. അപ്പൊ സ്വതന്ത്രമായി നിൽക്കുന്നത്, മാറാതെ നിൽക്കുന്നത്, നിത്യമായി നിൽക്കുന്ന എന്താണ്? ഉണ്മ. അതാണ് പറയുന്നത്. എന്താണ് ഉണ്ട് എന്ന് എന്തിനറിയുന്നു എന്ന് പറഞ്ഞു? സത്യ അറിയും. ആ സത്യ ഇല്ലെന്നറിഞ്ഞാലോ? സത്യ ഇല്ലെന്നറിഞ്ഞു. അങ്ങനെ അറിയുന്ന, ഉണ്ട് എന്നറിയുന്ന സത്യ ഒരാൾ ഇല്ലെന്നറിയട്ടെ, ഇല്ലെന്നറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതെന്താണ്? അതാണ് അനാദി തമസ്വഭാവം. സത്യം ഇല്ലെന്നറിയുന്നതാണ് എന്ത്? ഈ സത്യം എന്ന് പറയുന്നത് എന്താണ്? സർവത്തിനുമുള്ളതുകൊണ്ട് അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഒരാൾ പറയാണ് ബ്രഹ്മം ഇല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സത്തയില്ല. സത്തയില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്മയെ നിഷേധിക്കുകയാണ്. അയാൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നിനാണ് അയാളെന്ന് പറയുന്നത് ഇല്ല. അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന് ഇല്ലെന്ന് പറഞ്ഞാൽ അവരെ എന്ത് പറയും? തമസ്വഭാവം, ഭ്രാന്തിയാണ്. അതാണ് ഈ പറയുന്നതിൻ്റെ. അപ്പോൾ ഉള്ളതിനെ ഉണ്ടെന്ന് തന്നെ അറിയും, ഇല്ലാത്തതിനെ ഇല്ലാത്തതിന് അറിയും. ഇനി പുസ്തകം നമുക്കില്ലെന്ന് മനസ്സിലാക്കുന്നതിന് ഒരു പ്രയാസമില്ല. എന്തുകൊണ്ട്? ഉമ്മ അനുഭവപ്പെടുന്ന എല്ലായിടത്തും പുസ്തകമുണ്ട്. ഉമ്മ അനുഭവപ്പെടുന്ന എല്ലായിടത്തും പുസ്തകമുണ്ട്. എന്തുകൊണ്ട്? എല്ലാത്തിനും ഉമ്മയുണ്ട്. ഉമ്മ അനുഭവപ്പെടുന്ന എല്ലായിടത്തും പുസ്തകമുണ്ടോ എന്ന് ചോദിച്ചു. മേശ, അവിടെ പുസ്തകമില്ല, ഉണ്മയുണ്ട്. ഉണ്മ അനുഭവപ്പെടുന്ന എല്ലായിടത്തും പുസ്തകം. ഉണ്മ അനുഭവപ്പെടുന്നിടത്ത് എല്ലായിടത്തും എന്തില്ല? പുസ്തകമില്ല. എന്തുകൊണ്ട്? പുസ്തകത്തിൻ്റെ ആധാരം എന്തുകൊണ്ട്? മനസ്സിലാകുന്നില്ല പറയുന്നു. ഞാൻ വെറുതെ ഉണ്മയെ അനുഭവപ്പെടുന്ന എല്ലായിടത്തും പുസ്തകമില്ല. എന്തുകൊണ്ട്? അതാണോ ഉത്തരം? ഞാൻ പറഞ്ഞു, ഉണ്മ അനുഭവപ്പെടുന്ന എല്ലായിടത്തും പുസ്തകമില്ല. എന്തുകൊണ്ട്? മേശ അനുഭവിക്കുന്നു, അവിടെ പുസ്തകമില്ല. ഉണ്ടാ ഞാൻ പറഞ്ഞിട്ടില്ലേ ചോദിച്ചു? ഉണ്മ നമ്മൾ എവിടെയൊക്കെ അനുഭവിക്കുന്നു അവിടെ എല്ലായിടത്തും പുസ്തകമില്ല. ഉദാഹരണം പറഞ്ഞാൽ മേശ ഉണ്ട് എന്നറിയുന്നു, അവിടെ ഉണ്മ അനുഭവിക്കുന്നു, അവിടെ പുസ്തകം ഉണ്ടാ? ഇല്ല. ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ഈ ഓരോ വസ്തുവിനെ അറിയുമ്പോൾ നമ്മൾ അറിയുന്ന ആ ഉണ്മ, അത് സത്താണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഈ പുസ്തകം എന്താണ്? അത് അസത്താണെന്നാണ്. പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തു, ആ വസ്തു എന്ന് പറയുന്നത് നാമവും രൂപവുമാണ്. നാമം എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നൊരു പേരുണ്ട്, ബാക്കി നമ്മൾ വസ്തുവിൽ എന്തൊക്കെ കാണുന്നു അതെല്ലാം രൂപമാണ്. വസ്തു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നു? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും വസ്തുവത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ എന്തൊക്കെ അനുഭവിക്കുന്നു? അതെല്ലാം എന്താണ് ഒരു പിന്നെ അതിനൊരു പേര് കൂടുതലായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നാമരൂപങ്ങളിലൂടെ അനുഭവിക്കുന്ന ഇത് സ്ഥായിയല്ല, സ്ഥായിയാണ്. ഈ പുസ്തകം എപ്പോഴും ഇങ്ങനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? പറ്റുമോ? ഈ പുസ്തകത്തെ എപ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ അനുഭവിക്കാൻ പറ്റും? പറ്റുമോ? എന്തുകൊണ്ട് ആവശ്യം വെച്ചു എന്ന് മാത്രമല്ല, കുറച്ചു മുമ്പ് ഇതില്ലായിരുന്നു, ഇതുണ്ടായിട്ട് രണ്ടോ മൂന്നോ കൊല്ലമേ ആണ്. നമ്മൾ ജനിച്ചപ്പോഴേ ഈ പുസ്തകം ഉണ്ടോ? അപ്പോ വസ്തു എന്ന് പറയുന്നത് നാമരൂപമാണ്. പക്ഷേ നാമരൂപമായിരിക്കുന്ന ഈ വസ്തുവും അതുകൊണ്ട് തന്നെ നിത്യമല്ല. അങ്ങനെയാണെങ്കിലും നാമരൂപാത്മകമായിരിക്കുന്ന അസത്തായിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ അനുഭവത്തിൽ സത്യം പ്രകാശിക്കുന്നു, സത്യം പ്രകടമാകുന്നു. ഇതാണ് അദ്വൈതം എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ അനുഭവത്തിൽ നമ്മൾ എന്തിനാണ് അറിയുന്നത്? അതെന്താണ്? സത്യത്തെ നമ്മൾ അറിയുന്നത്. പ്രപഞ്ച അനുഭവത്തിൽ നമ്മൾ അറിയുന്നത് സത്യത്തെ അറിയണം. എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് സത്യത്തെ നിനക്കറിയാമെന്ന് വെച്ചാൽ എന്ത് പറയും? എന്തുകൊണ്ടറിയില്ല എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അങ്ങനെ ഒരു സത്യമില്ല ഉണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞു എന്നല്ലേ പറയുന്നു. നീ ഒരു സത്യത്തെ അറിയുന്നുണ്ടോ? നീ പുസ്തകത്തെ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ട്. നീ പുസ്തകത്തെ അറിയുമ്പോൾ സത്യത്തെ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അറിയുന്നില്ല. എന്തുകൊണ്ട് സത്യത്തെ അറിയുന്നില്ല? എന്തുകൊണ്ടറിയുന്നു? പുസ്തകമുണ്ട്, സത്യമുണ്ട്. ഉള്ളതിനെ ഞാൻ അറിയുന്നു, ഇല്ലാത്തതിനെ എങ്ങനെ അറിയും? അതായിരിക്കും ഒരാൾ പറയും. പുസ്തകത്തെ അറിയുമ്പോൾ നീ സത്യത്തെ അറിയുന്നുണ്ടോ? ഉത്തരം എന്താണ്? എന്തുകൊണ്ടറിയുന്നില്ല? അങ്ങനെ ഒരു എന്തുകൊണ്ടില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു. എന്തുകൊണ്ട് സത്തുണ്ടെന്ന് അറിയുന്നില്ല? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് തന്നെ പറയണം, അറിയുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കാരണം പറയാം. എന്തുകൊണ്ട് അറിയുന്നില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സത്യമില്ല, ഉണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞന. ഒരാളിങ്ങനെയൊക്കെ ചിന്തിക്കൂ, പുസ്തകം പുസ്തകത്തെ അറിയുമ്പോൾ സത്യത്തെ അറിയുന്നു, അവിടെ ഒരു സത്യമുണ്ട്, ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കൂ. ഇല്ല, ചിന്തിക്കുന്നവരല്ല, അല്ലാത്ത ഒരാളോട് പറയുക. പുസ്തകത്തെ അറിയുന്നു എന്ന് പറയുന്നു, പുസ്തകത്തെ അറിയുമ്പോൾ നീ ഒരു പരമാർത്ഥ സത്യത്തെ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയും? ഇല്ല. എന്തുകൊണ്ടില്ല? അങ്ങനൊരു സത്യമില്ല, ഉണ്ടെങ്കിൽ അറിഞ്ഞു. നീ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉണ്മ അതാണ് പരമാർത്ഥ സത്യമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ചിലപ്പോൾ അയാൾ അംഗീകരിച്ചിട്ടില്ല, അംഗീകരിച്ചില്ലെന്നും വരും. അപ്പൊ വേണമെങ്കിൽ അംഗീകരിപ്പിക്കാം. ഈ യുക്തിയുണ്ട്, യുക്തിയുണ്ട്. അംഗീകരിക്കുന്ന എങ്ങനെ? നീ പുസ്തകത്തെ അറിയുമ്പം പരമാർത്ഥ സത്യത്തെ അറിയുന്നുണ്ട്. അതെന്താണ്? അതാണ് നീ ഉണ്ട് എന്ന് അറിയുന്നത്. അതെന്ത് പരമാർത്ഥ സത്യമായി? അത് എന്തിനെ അറിയുമ്പോഴും എന്തുണ്ട്? ഉണ്ട് എന്നുള്ള അറിവ്. അങ്ങനെ നീ എന്തിനെ അറിയുമ്പോൾ അതാണ് പരമാർത്ഥ സത്യം. ബ്രഹ്മം എന്ന് പറയണമെന്നില്ല, സത്യം എന്ന് പറഞ്ഞു. ഇതാണ് അദ്വൈതം ഉപയോഗിക്കുന്ന യുക്തി. അപ്പൊ പിന്നെ ഈ പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? അത് നാമരൂപമാണ്. എന്നാണ് സത്യം എന്ന് പറയുന്നതോ ഈ നാമരൂപത്തിലൂടെ പ്രകടമാകുന്നു. നാമരൂപത്തിലൂടെ സത്യം പ്രകടമാവുകയാണ്. പ്രകടമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നാമരൂപത്തെ അറിയുമ്പോൾ, നാമരൂപത്തെ അറിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നാമരൂപത്തെ അറിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഉണ്മയറിയാണ്. ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ ചോദിക്കുന്നത് നിങ്ങളോട്. ഞാൻ സ്വയം പുസ്തകത്തെ അറിയുമ്പോൾ, ഈ പുസ്തകത്തെ അറിയുമ്പോൾ സത്യത്തെയും അറിയുന്നു. ഇങ്ങനെ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? തിരഞ്ഞെടുകൽ. ഇത് അന്വേഷിക്കണം, ഈ അറിവിനെ കുറിച്ച് അന്വേഷിക്കണം. ആണ് ഈ രണ്ടും തിരഞ്ഞെടുകൽ എന്ന് പറയുന്നത്. നമുക്കിവിടെ രണ്ടനുഭവമുണ്ട്, സത്യത്തിന്റെ അനുഭവമുണ്ട്, അസത്യത്തിന്റെ അനുഭവമുണ്ട്. പിന്നെ രണ്ടിനെയും പരിശോധിച്ചു പോകണം, ചിന്തിച്ചു പോകണം. ചിന്തിച്ചു പോകുമ്പോൾ എന്താണ് സത്യം എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അതുപോലെ പറഞ്ഞുള്ള സത്യത്തെ ഞാൻ അറിയുന്നില്ല, സത്യമില്ല എന്ന് പറഞ്ഞ് തിരുത്തേണ്ടി വരും. സത്യം നാമരൂപങ്ങളിലൂടെ പ്രകടമാകുന്നു. നാമരൂപങ്ങളുടെ അറിയുമ്പോൾ നമ്മൾ സത്യത്തെ അറിയുന്നു, പരമാർത്ഥ സത്യത്തെ അറിയുന്നു. ആ പരമാർത്ഥ സത്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അപ്പനപ്പന്മാരൊക്കെ അറിഞ്ഞപ്പോഴും എന്തുണ്ടായിരുന്നു? ഈ ഉണ്മയെ അറിഞ്ഞിരുന്നു. ഇനി വരുന്ന തലമുറകൾ അറിയുമ്പോഴും എന്തിനെ അറിയും? ആ ഉണ്മയെ അറിയും. ഏതുണ്മയെ? ഇവിടെയുള്ള നാമരൂപങ്ങളിലാണ് ഉണ്ട് എന്നുള്ളത്. ഏത് കാലത്തും ഏത് ദേശത്തും ഏത് അവസ്ഥയിലും ആരും അതിനെ അറിയും. അതാണ് അദ്വൈതി. അപ്പോ അദ്വൈതി ഇങ്ങനെ ഒരു സത്യമുണ്ട്, അതാണ് ബ്രഹ്മം, അതാണ് സത്യം എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ ഈ പ്രപഞ്ച അനുഭവത്തെ വിശകലനം ചെയ്തിട്ടാണ്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് പറയുന്നത്. ആ നമ്മുടെ പ്രപഞ്ച അനുഭവത്തിൽ തന്നെ സത്യാനുഭവമുണ്ട്, അസത്യാനുഭവം. ഇതാണ് അത് ചിന്തിക്കുന്നവർക്ക്. ചിന്തിക്കാത്തവരെന്ത് പറയും? പുസ്തകം ഇതിപ്പോ സത്യമാണ്, ഇതിനപ്പുറം ഒരു സത്യം അങ്ങനെ ഒന്നില്ല എന്ന് തന്നെ പറയും. പുസ്തകം സത്യമാണെന്ന് വെച്ചാൽ അയാളെ സംബന്ധിച്ച് അസത്യം പുസ്തകം സത്യമായി അയാളറിയും. സത്യമായ ഒന്നിനാണെന്ന് പറയുമോ? സത്യമായ ഒന്നറിയില്ല എന്ന് വെച്ചാൽ അതിന് അസത്യം എന്നാണ് അയാൾ സത്യം അസത്യമാണെന്നറിയും. അനുഭവം ഉണ്ടെങ്കിലും അയാൾക്ക് സത്യം എന്ന് അറിയത്തില്ല. അയാൾക്ക് അനുഭവം ഇല്ലാതെ ഉണ്ട്, ഉമ്മയുടെ അനുഭവം ഇല്ലാതെ ഉണ്ട്. ഉമ്മയുടെ അനുഭവം അയാൾക്കില്ലേ? എല്ലാവർക്കും ഉണ്ട്. ഉണ്ടെങ്കിലും അയാൾ എന്ത് പറയുന്നു? സത്യമാണെന്ന് അയാൾ പറയുന്നു. ഉണ്ടെന്ന് തന്നെ അറിയുന്നു, പക്ഷെ അത് സത്യമല്ല. അപ്പൊ അയാൾക്ക് ഇല്ല എന്ന് പ്രതീതമാകുന്ന എന്ത്? സത്യം. ഉണ്ട് എന്ന് പ്രതീതമാകുന്ന എന്ത്? അപ്പൊ ഉണ്ട് എന്ന് പറയും അയാൾക്ക് അനുഭവപ്പെടുന്ന അസത്യം എന്താണ്? ഉണ്ട് എന്ന് അയാൾക്ക് അനുഭവപ്പെടുന്ന അസത്യം എന്താണ്? ഇല്ല എന്നാണ് ഒരു രക്ഷയും. അജ്ഞാനിക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തവന്, അന്വേഷിക്കാത്തവന് അയാൾ ഇല്ല എന്ന് അറിയുന്നു. അതേതാണ് ഇല്ല എന്ന് അയാൾ അറിയുന്ന സത്യം? ഏതാണ് ഏതാണ് ഏതിനെയാണ്? ഉണ്മ എന്ന് പറയും. ഇല്ല എന്നറിയുന്ന സത്യം ഉണ്മയാണ്. സത്യത്തേണ ഇല്ല എന്നറിയുന്നു. അവിടെയാണ് മുറ മാറിപ്പോയത്, ക്രമം തെറ്റിയത് അറിവിൽ. അയാൾ സത്യം എന്നറിയുന്ന അസത്യം ഏതാണ്? വസ്തു നാമരൂപം. നാമരൂപത്തെ എങ്ങനെ അറിയുന്നു? ഉണ്ടെന്നറിയുന്നു, അത് അസത്യമാണ്. അപ്പൊ അസത്യമായ നാമരൂപത്തെ ഉണ്ട് എന്നറിയുകയും സത്യമായ ഉമ്മയെ ഇല്ല എന്നറിയുകയും ചെയ്താൽ ഈ അനുഭവത്തിന് എന്ത് പറയും എന്നാണ് പറയും? ഈ അനുഭവത്തിന് എന്ത് പറയും? വെക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ അനുഭവത്തെ മുറമാറിയ അനുഭവം, ക്രമം തെറ്റിയ അനുഭവം, എങ്ങനെ അറിയേണ്ടതോ ആ മുറയ്ക്ക് അറിയുന്നില്ല. ഒരു വസ്തു എങ്ങനെയോ അതിനെ അങ്ങനെ അറിയുന്നതാണ് എന്റെ മുറ. ഇല്ലാത്തതായ ഈ പുസ്തകത്തെ എങ്ങനെ അറിയണം? ഇല്ലാന്നറിയണം. അന്റെ സ്ഥലത്തായിട്ട് എന്ത് പറയുന്നു? ഉണ്ടെന്ന്. ഉള്ളതായ ഉമ്മയെ എങ്ങനെ അറിയണം? ഉണ്ടെന്നറിയണം. അന്റെ സ്ഥലത്തായിട്ട് എന്ത് പറയുന്നു? ഇല്ല, അങ്ങനെ ഒരു സത്യം ഇല്ല എന്ന് പറയും. അപ്പൊ ഈ വിരുദ്ധമായ അനുഭവത്തേണ് എന്ത് പറയുന്നത്? മുറമാറിയ അനുഭവം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും പരിശോധിക്കണം. ഏതിനെ? ഈ മുറമാറിയ രണ്ട് അനുഭവത്തെയും പരിശോധിച്ചിട്ട് അതിൽ നിന്ന് എന്തിനെ കണ്ടെത്തണം? സത്യത്തെ കണ്ടെത്തണം. അപ്പൊ ഏതാണ് അസത്ത്, ഏതാണ് സത്ത് എന്ന് മനസ്സിലാവും. അപ്പൊ മനസ്സിലാവും അസത്ത് ഇല്ല, സത്ത് ഉണ്ട്. അസത്തില്ല എന്ന് പറയുമ്പോൾ ഏതില്ലാതെയായി? ഇല്ലാതെ എന്തുണ്ട്? എന്താണ് അപ്പോ ഉള്ളതായത്? ഉണ്ട് എന്നാണ്. എന്ത് നേരഞ്ഞു അത് കൊണ്ട് ഇത് ശരിക്കും നല്ലവണ്ണം ചിന്തിച്ച് മനസ്സിലാക്കും. നല്ലവണ്ണം ചിന്തിച്ചത് മനസ്സിലാക്കിയിട്ട് കാര്യം കേട്ട മനസ്സിലാക്കി. എന്തെങ്കിലും മനസ്സിലായ? കുറച്ചെങ്കിലും കുറച്ച് മനസ്സിലായി അത് പറഞ്ഞു.